ഒന്നുകിൽ അത് തെറ്റിപ്പോ. ആറാമത്തെ മരീചികാവത് പ്രജ്ഞസ്യ ജഗദാത്മനി ഭാസതേ. ഇത് വായിച്ചല്ലേ, ബാലസ്യ സത്യമിരിച്ച പ്രതിബിംബം വിവാഹം. അത് കഴിഞ്ഞാണ് പ്രജ്ഞസ്യ ജ്ഞാനിക്ക് ജഗത് ഈ ലോകം മരീചികാവത് ഭാസതേ, മരീക പോലെ ആത്മനി ഭാസതേ. ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് അങ്ങ് പുറത്തേക്ക് പേഴ്സണാലിറ്റി ട്രൈറ്റ്സിലേക്കും ഇമോഷണൽ ഇന്റലിജൻസിലേക്കും ഇങ്ങനെ പോയത്. അതായത് ഭാസതയെന്ന് പറയുന്ന കാര്യം അത് അങ്ങനെ അത് പറഞ്ഞാൽ വീണ്ടും പോകും, അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. തത്വജ്ഞാനിക്ക് ലോകം എന്താണ് മരുമരീചിക പോലെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവര്, തത്വജ്ഞാനി അല്ലാതെ കേൾക്കുന്നവരെന്താ ധരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. തത്വജ്ഞാനി ആയിക്കഴിഞ്ഞാ ഓക്കെ, ഒരു തത്വജ്ഞാനി ഇത് മരുമരീചിക പോലെ കാണുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയുടെ അനുഭവമാണ്. അതിന് പിന്നെ വേറെ ആർക്കും അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. അതൊരു വ്യക്തിയുടെ അനുഭവം പറയുന്നു, ഞാൻ ഈ ലോകത്ത് കാണുന്നത് മരുമരീചിക പോലെയാണ്. മറ്റുള്ളവർക്ക് അത് കയറി അഭിപ്രായം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, അതൊരാളുടെ അനുഭവം. പക്ഷെ ഈ പറയുന്നത് കേൾക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ പറയുന്നു. കേൾക്കുന്നവർ ഇതിനെങ്ങനെ മനസ്സിലാക്കും? കേൾക്കുന്നവൻ തത്വജ്ഞാനിയല്ല. അക്കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ബോധത്തിന്റെ പല സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു പോയത്. അവിടെ ഇമോഷൻസ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു പോയത്, വികാരങ്ങൾ, പിന്നെ അറിവ്. വികാരങ്ങളും അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിവ് എന്ന് പറയുന്ന പ്രധാനമായിട്ട് രണ്ടു തരത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഏതാണ് യഥാർത്ഥം? ഞാൻ അവസാനം പറഞ്ഞത് അംഗീകരിക്കാം. എന്താണ് യഥാർത്ഥമായ അറിവുണ്ട്, അയഥാർത്ഥമായ അറിവ്. അദ്വൈതത്തിൽ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അറിവിനെ രണ്ടായി തിരിക്കുക, യഥാർത്ഥമായ അറിവ്, അയഥാർത്ഥമായ അറിവ്. അത് യഥാർത്ഥമായ അറിവ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല തവണ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അറിവും മാറുന്നില്ല. പിന്നെ മാറാത്ത അറിവെന്തും ഇപ്പോഴത്തെ അറിവാണ്. കുറച്ച് കഴിയുമ്പോൾ യഥാർത്ഥമായ അറിവെന്നും ഞാൻ പറഞ്ഞു പറയണം. യഥാർത്ഥമായ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാധിക്കപ്പെടാത്ത അറിവ്. ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അറിവ് നമുക്കുണ്ടായതിനു ശേഷം ആ അറിവ് അസത്യമെന്ന് നമ്മൾ ബോധിക്കാത്ത അറിവ്, അതാണ് യഥാർത്ഥ അറിവ്. ഉദാഹരണം പറഞ്ഞ സ്വപ്നം. സ്വപ്നം നമുക്ക് നിത്യേന ഉണ്ടാവുന്നു, പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബോധിക്കുന്നു എന്താണ് ഇത് അസത്യമായിരുന്നു. ഇത് ഇനിയും ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും ബാധിക്കപ്പെടുന്ന വെച്ചാൽ അസത്യമെന്ന് ബോധിക്കുന്ന അറിവ്. ഇത് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അദ്വൈതികളുടെ കാഴ്ചപ്പാടിലാണ് കേട്ടോ, ബാക്കിയുള്ളവരെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അദ്വൈതികൾ പറയുന്നത് പ്രത്യേകം മനസ്സിലായി. പിന്നെ മറ്റൊന്നെന്താണോ സത്യവാഹ്യജ്ഞ, സത്യജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ, എന്താണ് സത്യമായ അറിവെന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. ആ ബാധിക്കപ്പെടാത്ത എന്നുവെച്ചാ അസത്യമെന്ന് ബോധിക്കാത്ത അറിവ്. ഇത് ഇപ്പൊ ഉണ്ടാകുന്ന ഈ അറിവുകളൊക്കെ തന്നെ, പുസ്തകത്തെ കാണുന്നു, മേശ കാണുന്നു എന്നും അറിവുണ്ടായതിനു ശേഷം ഇത് അസത്യമെന്ന് നമുക്ക് ബോധം ഉണ്ടാകുന്നു. ഇതൊന്നും പക്ഷെ സ്വപ്നം അങ്ങനെയല്ല, ഉണർന്നു കഴിഞ്ഞാൽ മൊത്തം അസത്യമെന്ന് ബോധിക്കുന്നു. അപ്പൊ ഈ ജാഗ്രതയിൽ എനിക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടായി, ഉറങ്ങുന്നു, സ്വപ്നം കാണുന്നു, അടുത്ത ജാഗ്രതത്തിലേക്ക് ഞാൻ പോകുന്നു. അവിടെ ചെന്നിട്ട് എന്നുവെച്ചാ ഇന്നലത്തെ ജാഗ്രതയിൽ നിന്നും ഇന്നലത്തെ ദിവസവും നടക്കുക മനസ്സിലാക്കുക എളുപ്പത്തിൽ. ഇന്നലത്തെ ജാഗ്രതയിൽ നിന്നും ഞാൻ ഇന്നത്തെ ജാഗ്രതത്തിലേക്ക് വന്നു എന്നുവെച്ചാ ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നു. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ല അസത്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും ആർക്കെങ്കിലും. ഇന്നലത്തെ ജാഗ്രത എന്ന് വെച്ചാൽ ഇന്നലത്തെ ക്ലാസ്സല്ല അസത്യമാണ്. അങ്ങനെ ആർക്കും അനുഭവം ഉണ്ടാവുന്നില്ല. അപ്പൊ ഇന്നലത്തെ ജാഗ്രത അനുഭവവും ഇന്നത്തെ ജാഗ്രത അനുഭവവും സത്യമാണ്, അബാധിതമാണ്. ഇതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് പൊതുവായി പറയും, സാമാന്യമായി. ചിലപ്പോ ഇന്നലത്തെ ജാഗ്രതത്തിൽ എനിക്ക് ചിലപ്പോ ചില ഭ്രമമൊക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ ഉണ്ടായ ചിലപ്പോ അത് മാറിയെന്നിരിക്കാം, മാറാതിരിക്കാം, അതൊക്കെ സംഭവിക്കാം. ഇത് പൊതുവായി പറയുന്നതാണ്. ഇന്നലത്തെ ജാഗ്രത് ഇന്നത്തെ ജാഗ്രത് ബാധിക്കുന്നില്ല, സാമാന്യമായി പറഞ്ഞു. അതുകൊണ്ട് ഇന്നലത്തെ ജാഗ്രത സത്യമാണ്, ഇന്നത്തെ ജാഗ്രതത്തിന് നാളത്തെ ജാഗ്രത ബാധിക്കുന്നില്ല, അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ജാഗ്രത സത്യമാണ്. ഇന്നലത്തെ സ്വപ്നത്തെ ഇന്നത്തെ ജാഗ്രത ബാധിച്ചു, അതുകൊണ്ട് ഇന്നലത്തെ സ്വപ്നത്തെ സ്വപ്നം അസത്യമാണ്. ഇന്നത്തെ സ്വപ്നത്തെ നാളത്തെ ജാഗ്രത ബാധിക്കും, ഇന്നത്തെ സ്വപ്നം അസത്യമാണ്. അത് എന്താണ് പുറകം വരുന്ന പിന്നെ ശബ്ദം കേട്ട് എന്തോ വീഴുന്നു. ഓ ശരി, പ്രമാണത്തിന്റെ ഡെഫിനിഷൻ പറയുന്നു പറയുന്ന ഞാനത് മനസ്സിലാകാത്ത ഭാഷയിൽ പറയുന്നു എന്നേ ഉള്ളൂ, മറ്റു മനസ്സിലാകാത്ത ഭാഷ. അത് കാണാതെ പഠിച്ചു വെച്ചാലും എന്താ കാര്യം പറയുന്നതെന്ന് മനസ്സിലാകും. അപ്പൊ ജാഗ്രതത്തിന്റെ ജാഗ്രത അബാധിതമാകുന്നതിന്റെ ഒരു ഗുണം എന്താണോ, ഇന്നലത്തെ ജാഗ്രത ഇന്ന് നമുക്ക് വന്നിട്ട് അതൊക്കെ അസത്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ സ്വപ്നം ഇന്നലത്തെ സ്വപ്നം ഇന്ന് അസത്യമാണെന്ന് ബോധിച്ചതുകൊണ്ട് നമുക്ക് ഇതുവരെ ഉണ്ടായ സ്വപ്നങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്ന സ്വപ്നങ്ങളും എല്ലാം അസത്യം എന്നറിയാൻ പറ്റും. ഉണ്ടാകേണ്ട കാര്യമുണ്ട്, മനസ്സിലായോ? അത് ബാധിതമായതുകൊണ്ട്, സ്വപ്നം ബാധിതമായതുകൊണ്ട് അതാണ് ഒരു ഗുണം. ഇനി വരാൻ പോകുന്ന എല്ലാ സ്വപ്നങ്ങളും അസത്യമാണെന്ന് ബോധിക്കും. അതേസമയം ജാഗ്രത, കഴിഞ്ഞ ജാഗ്രത ഈ ജാഗ്രതയിൽ ബാധിക്കാത്തത് കൊണ്ട് ഇനി വരാൻ പോകുന്ന എല്ലാ ജാഗ്രതകളും സത്യമാണെന്നും ബോധിക്കാൻ പറ്റും. അതാണ് ബാധിതവും അബാധിതവുമാകുന്നതിന്റെ ഒരു ഗുണം. പിന്നെ ജാഗ്രതനെ സംബന്ധിച്ചിടത്തോളം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ജാഗ്രത ഇതുപോലെ മരുമരീചിക, ഋജുസർപ്പം, ഇങ്ങനെയൊക്കെയുള്ള ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബാധിതമായ അസത്യജ്ഞാനങ്ങളും ഉണ്ടാവും. പക്ഷെ അത് സ്വപ്നം പോലെ പാടെ ബാധിതമല്ല ജാഗ്രത. അതുകൊണ്ടാണ് ജാഗ്രത്തിൽ സത്യ അസത്യ രണ്ട് ജ്ഞാനം ഉണ്ടെന്ന് പറയുന്നത്. ജാഗ്രത്തിൽ യഥാർത്ഥ ജ്ഞാനമുണ്ട്, പിന്നെ എന്താണ് ഈ പറഞ്ഞ വേദാന്തികളെ പറയുന്ന അനധികത ബാധിതാർത്ഥം ഞാൻ എന്നൊക്കെ പറയുന്നു. ഈ പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമില്ല. അതൊക്കെ മീമാംസയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ്, വേദവുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. അതിന് ഈ രീതി മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ വേദത്തെ കുറിച്ചുകൂടെ അറിയേണ്ടി വരും. അപ്പോ ഇത് പൊതുവെ പറയുന്നതാണ് യഥാർത്ഥ ഞാനും അതാർത്ഥ ഞാനും. അപ്പോ എന്താ ഈ ജഗത് പ്രപഞ്ചം എന്ന് പറഞ്ഞ പ്രപഞ്ചവും പ്രപഞ്ചത്തിന്റെ അനുഭവം എന്താ ശബ്ദസ്പർശ രൂപരസഗന്ധ അനുഭവം, ഇവിടുത്തെ വ്യവഹാരങ്ങൾ, അതിനെ കുറിച്ചുള്ള അനുഭവങ്ങള്, പിന്നെ പ്രത്യക്ഷം, സ്മൃതി, പ്രമാണജന്യമായ അറിവുകൾ, പ്രത്യക്ഷ അനുമാനവുമാണ്, ഇങ്ങനെയുള്ള പ്രമാണങ്ങളിലൂടെ ഉണ്ടായ അറിവ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ജഗത്ത് എന്ന് പറയുന്നത്. ഈ ജഗത്ത് ഒരു മരീചിക പോലെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അസത്യമാണ് എന്ന് അനുഭവിക്കുന്നു എന്നാണ്. സ്വപ്നം അസത്യമാണെന്ന് ജാഗ്രത അനുഭവിക്കാം, ജാഗ്രത അസത്യമാണെന്ന് ജാഗ്രത അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ജഗത്ത് അസത്യമാണെന്ന് എപ്പോ അനുഭവിക്കും? എപ്പോഴാ ഈ ജഗത്തിന് മരുമരീചിക പോലെ അനുഭവപ്പെടുന്നത്? എപ്പോഴാണ് ജാഗ്രത തന്നെ? ജാഗ്രതയിലാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഉറക്കത്തിലല്ല. എന്തുകൊണ്ട് ഉറക്കത്തിലാർക്കും അനുഭവമില്ല? പിന്നെ ഉറക്കത്തിലെന്തറിയാൻ, ഉറക്കത്തിലാർക്കും ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടാ? ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉറക്കമല്ലാതാവും. ഉറക്കത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ അത് സ്വപ്നമാവും, അല്ലെങ്കിൽ ഉറക്കം വിട്ട് ജാഗ്രതയാവും. ഉറക്കം എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നത് നമ്മുടെ എന്താണ് ഈ വേദാന്തമൊക്കെ അനുസരിച്ച് പറയുന്നു, ഉറക്കം എന്ന് പറഞ്ഞാൽ അനുഭവം ഇല്ലാത്ത അവസ്ഥയാണ്. സ്വപ്നം അനുഭവമാണ്, ജാഗ്രത ഉറക്കം. പിന്നെ സമാധി. സമാധിയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. എന്തുകൊണ്ട് സമാധി ശൂന്യമാണ് അറിയുന്നത്? സമാധി എന്ന് പറയുന്നത് യോഗി പറയുന്ന എന്താണ്, സമ്പ്രജ്ഞാത സമാധി, അസംപ്രജ്ഞാത സമാധി. അദ്വൈതി പറയുന്നത് എന്താണ്, സവികല്പ സമാധി, നിർവികൽപ്പ സമാധി. അല്ലെ സമ്പ്രജ്ഞാത സമാധിയായാലും സവികൽപ്പ സമാധിയായാലും അവിടെ ബോധമുണ്ട്. ഉള്ളത് കൊണ്ടാണ് അതിന് വികല്പം എന്ന് വെച്ചാൽ ബോധം, സമ്പ്രജ്ഞാതം എന്ന് വെച്ചാൽ ജ്ഞാനം ഉള്ളത് കൊണ്ടാണ് അത് സമാധിയാണ്. അവിടെ ബോധമുണ്ട്, ബോധമില്ലാത്ത ജ്ഞാനമല്ല. പിന്നെ യോഗി പറയുന്ന അസമ്പ്രജ്ഞാത സമാധി, അല്ലെങ്കിൽ അദ്വൈതി പറയുന്ന നിർവികൽപ്പ സമാധി, അത് ഇത് കഴിഞ്ഞങ്ങോട്ട് പോകേണ്ടതാണ്. ആദ്യം സമ്പ്രജ്ഞാത സമാധി കഴിഞ്ഞ് അസമ്പ്രജ്ഞാത സമാധിയിലേക്ക് പോകണമെന്നാണ് ആര് പറയുന്നത്? യോഗി. ഈ അദ്വൈതികൾ പറയുന്ന എന്താണ്? ആദ്യം സവികൽപ്പ സമാധിയിൽ നിന്ന് പിന്നെ നിർവികൽപ്പ ഉറങ്ങുന്നുണ്ട, നിർവികൽപ്പ സമാധിയിലേക്ക് പോകണം. ആ നിർവികൽപ്പ സമാധി ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല? ബോധമില്ല. പിന്നെ എന്താ ഉള്ളത്? യോഗികൾ പറയുന്ന അവിടെ പുരുഷൻ മാത്രം. മനസ്സിലായോ? പിന്നെ യോഗികൾ പറയുന്ന അവിടെ കുറച്ച് സംസ്കാരവും കാണാം, ഈ പ്രകൃതിയുടെ സംസ്കാരം, അതുവരെ ഉണ്ടായിരുന്ന എന്റെ സംസ്കാരം, പക്ഷെ ബോധം ഉണ്ടാകത്തില്ല. സംസ്കാര ശേഷിക്കും. അദ്വൈതി പറയുന്ന എന്താണ്? അവിടെ ഒന്നുമില്ല, ബ്രഹ്മം മാത്രം. ബ്രഹ്മ കേവലം ഗുരു പറയുന്നു. കേവലം എന്ന് വെച്ചാൽ അത് മാത്രം. അപ്പൊ അവിടെ ഈ പ്രപഞ്ചത്തെ മരുമരിയ പോലെ കാണാൻ പറ്റുമോ? പറ്റത്തില്ല. യോഗി ഒന്നും അറിയാൻ പറ്റില്ല, അദ്വൈതിക്ക് പ്രപഞ്ചത്തെ കാണാനും പറ്റില്ല. അപ്പൊ പിന്നെ ഈ പ്രപഞ്ചത്തെ മരുമരിയ പോലെ കാണുന്ന എപ്പോ? വ്യാകുലത്തിലേ പറ്റും. ഉണർന്നു വരുമ്പോ അറിയാം ഇതൊക്കെ അസത്യമാണ്. ഉണർന്നു വരിക എന്ന് വെച്ചാൽ ഉറങ്ങിയിട്ട് വരികയല്ല, അങ്ങനെ ധരിച്ചുള്ള ഉണരുക എന്ന് വെച്ചാൽ ഉറങ്ങി കിടക്കും. സമാധിയിലേക്ക് പ്രവേശിക്കും. നിങ്ങൾ സമാധിയിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ ആദ്യം അവിടെ ബോധം ഉണ്ടാവും. അതിനാണ് സവികൽപ്പ സമാധി അല്ലെങ്കിൽ സമ്പജ്ഞാത സമാധി. അത് കഴിഞ്ഞ് പിന്നെ ബോധമില്ലാത്ത അവസ്ഥ പോകാൻ പറ്റും. ലൈറ്റല്ല, ലൈറ്റിനെ കുറിച്ചുള്ള ബോധമല്ല. ആദ്യം ആത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടാവണം. യോഗി പറയുന്നു പുരുഷനെ കുറിച്ച് ബോധമുണ്ടാവും. അദ്വൈതിക്കാണെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം ഉണ്ടാവണം. മനസ്സിലായ? സമാധിയെ കുറിച്ച് തെറ്റിദ്ധാരണയൊന്നും പാടില്ല. അല്ലെങ്കിൽ യോഗി പറയുന്നത് എന്താണ്? നിങ്ങൾ ഏതൊരു വിഷയത്തെയാണോ ധ്യാനിക്കുന്നത്, ധ്യാനിക്കാൻ എന്തെങ്കിലും കാണുമല്ലോ, വെറുതെ സമാധി ഉണ്ടാവും. എന്തിനേയും ധ്യാനിക്കാന്നാ പറയുന്നത്. എന്തിനാണോ ധ്യാനിക്കുന്നത് അതിനെ കുറിച്ചുള്ള, ആ വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാവണം. അതുണ്ടായതിന് ശേഷമാണ് പിന്നെ ബോധമില്ലാത്ത ബോധം, ആ ബോധം നശിക്കുന്ന അസംപ്രജ്ഞാത സമാധി പോകുന്നത്. അത് ഏതെങ്കിലും വസ്തുവിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അസംപ്രജ്ഞാത സമാധി പോകത്തില്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ നിങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ വസ്തുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവും, അത്രേ ഉള്ളൂ. രണ്ട് ചോദ്യം ഒരേ സമയം വരുന്നു, രണ്ട് ഭാഗത്തു നിന്ന് ഒരേ സമയം ചോദ്യം വരുന്നു. കേട്ടില്ല. അഴനേരം നിന്മസമാഴിയിൽ ഞങ്ങളാകെ വിവാഹം പോരണം. അതായത് അവിടെ അവിടെ പറയുന്നത് ഒരു സമൂഹ പ്രാർത്ഥനയാണ്. സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്, ഇനി സംഭവിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നത്. ആ പരമാത്മാവിൽ എല്ലാവരും, എല്ലാ ഭക്തന്മാരും പരമാത്മാവിൽ വിലയം പ്രാപിക്കണം. അത് ഗുരുനല്ല കാവ്യ ഭാഷയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. അതെങ്ങനെ വിലയം പ്രാപിക്കണമെന്നുണ്ടോ? ഭക്തി കൊണ്ടാണോ, അതോ യോഗം കൊണ്ടാണോ, അത് സാങ്കേത്തിന്റെ സമാധിയാണോ? അത് ഇതൊന്നും ഗുരു പറയുന്നില്ല. ഇത്രേ പറയുന്നുള്ളൂ, ദൈവമേ കാത്തുകൊള്ളു, ദൈവമേ അങ്ങ് ഞങ്ങളെല്ലാം കാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഞങ്ങളെല്ലാരും ഭഗവാന് വിനയം പ്രാപിക്കും. അതൊരു പ്രാർത്ഥന. എങ്ങനെ വിനയം പ്രാപിക്കുന്നു എന്നുള്ളത് വേറെ പ്രശ്നം. അതെങ്ങനെ വിനയം പ്രാപിക്കുന്നു എന്നുള്ളത് അവിടെ പറയുന്നില്ല. വിനയം പ്രാപിക്കുന്നു എന്നുള്ള ഒരു ആഗ്രഹം പറയുകയാണ്. ആ ഇവിടുന്ന് എന്താ ചോദിച്ചത്? അഹംബോധത്തിന് ധ്യാനിച്ചിരുന്നാല് ലൈറ്റ് പ്രകാശം. അതായത് ഇപ്പോ ഈ പ്രകാശം എന്ന് പറയുന്നത്, പ്രകാശം എന്ന് പറയുന്നത് ഭൗതികമാണ്. സൂര്യന്റെ പ്രകാശമാകാം, ചന്ദ്രന്റെ പ്രകാശമാകാം, വിളക്കിന്റെ പ്രകാശമാവും, ഭിന്നാമിനിങ്ങിന്റെ പ്രകാശമാവും. ഈ പ്രകാശങ്ങളെല്ലാം ഭൗതികമാണ്. ഈ പ്രകാശമൊന്നും നമുക്ക് കണ്ണടച്ച് അകത്ത് കാണാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു തീർക്കട്ടെ ചേട, ചോദ്യം ഞാൻ ക്ഷമയോടെ കേട്ടില്ലേ, പറഞ്ഞു തീരട്ടെ. ഇനി പ്രകാശത്തെ കുറിച്ച് നമുക്ക് വേറൊന്നും സംഭവിക്കാം. എന്താണ്? പ്രകാശത്തിന്റെ സ്മരണ ഉണ്ടാവും ഉള്ളിൽ. സ്മരണ, സ്മരിക്കാം പ്രകാശത്തെ. അത് സംഭവിക്കാം. അപ്പോ ഇപ്പൊ ചില ആൾക്കാരൊക്കെ എന്താണ് ദീപം മുമ്പ് വെച്ചിട്ട് അതിങ്ങനെ നോക്കി നോക്കി നോക്കി നോക്കിയിരുന്നു, എന്താണ് പിന്നെ ധ്യാനിച്ച് ധ്യാനിച്ച് കണ്ണടക്കി മുകളിൽ പ്രകാശം കാണും. അത് പുറമേ ഇരിക്കുന്ന പ്രകാശമല്ല, നിരന്തരം ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ അനന്തരഫലമായി നമ്മുടെ ബ്രെയിൻ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബ്രെയിൻ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഏതുപോലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയണം. എന്താണ് നമ്മുടെ അനുഭവത്തെ കുറിച്ച് മറ്റൊരു തരത്തിൽ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം? ഏത് തരത്തിലാ? ഇപ്പൊ പറഞ്ഞല്ലോ എന്താണ് ഭ്രാന്തിയും യഥാർത്ഥവും എന്ന് പറഞ്ഞ പോലെ മറ്റൊരു തരത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണ് സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഈ സബ്ജക്റ്റീവായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന് നമുക്ക് പുറമേ ഒന്നും വേണ്ട. എന്നുവെച്ചാൽ പുറമേ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പുറമേ പ്രവർത്തിക്കുന്നുണ്ട്. സബ്ജക്റ്റീവായ എക്സ്പീരിയൻസ് സ്വപ്നം പോലെ. സ്വപ്നമാണ് ഏറ്റവും നല്ല ഉദാഹരണം. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിന്റെ ഏറ്റവും നല്ല സ്വപ്നത്തിൽ നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട്. അപ്പൊ നിങ്ങള് നമ്മള് മനസ്സിനെ കൊണ്ട് എന്തെങ്കിലും എക്സർസൈസുകൾ ചെയ്യിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ എന്താണ് സബ്ജക്റ്റീവായ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. അതൊരു പ്രത്യേക യോഗശാസ്ത്രം പറയുന്ന ഒരു കാര്യം, പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് നമ്മളിപ്പോ പ്രകാശത്തെ തന്നെ ധ്യാനിക്കുന്നു എന്നിരിക്കട്ടെ. പ്രകാശത്തെ ധ്യാനിക്കുമ്പം എന്നുവെച്ചാ നിലവിളക്കിന്റെ പ്രകാശത്തെ ഉള്ളിൽ നമ്മൾ പുറമേ കാണുന്നതിൽ നിന്നും കൂടുതലായ എന്തെങ്കിലും പ്രകാശത്തെ കുറിച്ചുള്ള ഒരു അറിവുള്ളിൽ ഉണ്ടാവണമെങ്കിൽ അതിനെ മാത്രമേ യോഗി സമാധിയായിട്ട് അംഗീകരിക്കത്തുള്ളൂ. മനസ്സിലായോ? അതേസമയം ഞാനിപ്പോ എന്തെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, നമശിവായ നമശിവായ ജപിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ഉള്ളിൽ പെട്ടെന്നൊരു പ്രകാശം വരികയാണെങ്കിൽ യോഗിയുടെ ഭാഷയിൽ പറയണം, എന്റെ ഭാഷയല്ല, അതിന് യോഗി സമാധിയായിട്ട് അംഗീകരിക്കില്ല. എന്തുകൊണ്ട് അംഗീകരിക്കില്ല? എന്തുകൊണ്ടാണ്? അതായത് അതെ തന്നെ ഈ പറഞ്ഞ, അതായത് നമ്മള് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമുള്ളി സംഭവിച്ചു. നമ്മൾ എന്താണോ ധ്യാനിക്കുന്നത് അതിന്റെ സാക്ഷാത്കാരമാണ് സംഭവിക്കേണ്ടത്. ഞാൻ കുട്ടിച്ചാത്തനം ധ്യാനിച്ച് ഉള്ളിൽ രക്തരക്ഷസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ല, ഇപ്പൊ അതുതന്നെ അതുതന്നെ ഇപ്പൊ നമ്മള് ഒരു പ്രകാശത്തെ കാണുന്നത് നമ്മുടെ ഉള്ളിൽ കാണുകയാണ് അല്ലേ, അതെ, പുറമേയുള്ള പ്രകാശം പറയുന്നു, ഉള്ളിലെ ഒരു പ്രകാശത്തെ കാണുന്നു, എന്താ ഒരു പ്രകാശം ഉള്ളിൽ കാണുന്നു, അത് ഇമാജിനേഷൻ അല്ല, അത് ഇമാജിനേഷൻ അല്ല, അത് എങ്ങനെയാണോ നമ്മുടെ അതൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രകാശത്തോട് നമ്മെ ധ്യാനിക്കുമ്പോഴാണ്, നമ്മളെ ധ്യാനിക്കുമ്പോ നമ്മളെ പ്രകാശമായിട്ടാണോ ധ്യാനിക്കുന്നത്? ആ അപ്പൊ പ്രകാശം കാണാൻ പാടില്ല. ഞാനൊരു പ്രകാശമാണെന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രകാശം കാണ, ഇത് യോഗശാസ്ത്രത്തിന്റെ രീതി പറയണം കേട്ടോ. നമ്മുടെ സാധനയ്ക്കനുസരിച്ച് വേണം ഫലം ഉണ്ടാവേണ്ടത്. ഞാനിപ്പോ കുട്ടിച്ചാത്തനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ കുട്ടിച്ചാത്തനെ തന്നെ കാണണം, ശിവനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ശിവനെ തന്നെ കാണണം, വിഷ്ണുവിനെ ധ്യാനിച്ചാണെങ്കിൽ പിന്നെ എന്തിനാത് ചെയ്യുന്നു, വിഷ്ണുവിനെ തന്നെ കാണണം. വേറെ എന്തെങ്കിലുമാണ് നമ്മുടെ ഉള്ളിൽ കാണുന്നതെങ്കിൽ എന്താണ് അത്? ഈ ധ്യാനത്തിന്റെ ഫലമല്ല. നമ്മൾ ധ്യാനിക്കാത്തത് കണ്ടതുകൊണ്ട് അതിനെ പറയുന്നത് ഭ്രാന്തി ദർശനം എന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. അസ്യ നിങ്ങൾ ധ്യാനിക്കുന്നതാണ് ഉള്ളിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കാരണം സാധനയ്ക്കനുസരിച്ച് വേണം സാധ്യം സംഭവിക്കുന്നു, ഇല്ലെങ്കിൽ യോഗശാസ്ത്രം മുഴുവൻ തെറ്റിപ്പോകും, യോഗശാസ്ത്രത്തിന്റെ അടുത്തറ തകർന്നു പോകും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ യോഗിയുടെ ലക്ഷ്യം എന്താണ്? പുരുഷനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. പുരുഷനുള്ളിലിരിക്കുന്ന പുരുഷനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോ പുരുഷനെ തന്നെ ധ്യാനിക്കണം, വേറെ എന്തെങ്കിലും ധ്യാനിച്ചാൽ പോരാ. ഒടുവിൽ പുരുഷന്റെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു, സമ്പ്രജ്ഞാത സമാധി. ഇതാണ് യോഗത്തിന്റെ ശരിയായ വഴി, ശരിയായ വഴി. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് യോഗം അംഗീകരിച്ചിട്ടുള്ള ഒരു വഴിയല്ല. എങ്ങനെയെന്ന് പറഞ്ഞാ ഇപ്പോ ഡക്കാ മൃദംഗ തുടിതാളങ്ങൾ കേട്ടിട്ടില്ലേ? എവിടെയാണ് നിങ്ങളൊക്കെ എന്ത് ഭാഷ കൊണ്ട് വിളിക്കണമെന്ന്? ഹരനാമകീർത്തനത്തിൽ ഈ രാവിലെ അമ്പലങ്ങൾ വയ്ക്കുന്ന പാട്ടെങ്കിലും നിങ്ങളൊന്നും എടുത്ത് വായിക്കണ്ടല്ലോ. കാലഹരണം കൊടുത്ത് അമ്പലങ്ങളിൽ പാട്ട് വയ്ക്കാറില്ല രാവിലെ? ആരും പറഞ്ഞില്ല. ഇവിടെ ഇരുന്ന കേട്ടാണ് ഈ പ്രൊഫസറിൽ അപ്പോ അത് പറയുന്നുണ്ട്. ഇപ്പൊ നാദാനുസന്ധാനം, ഈ നാദാനുസന്ധാനം പോലെയുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് അയാൾ ശബ്ദത്തെയാണ് അനുസന്ധാനം ചെയ്യുന്നത്. അപ്പൊ അയാളുടെ ഉള്ളിൽ ഇതുപോലെയുള്ള പല വീണ വേണു ധ്വനികളെല്ലാം ഇങ്ങനെ കേൾക്കും അയാൾ. അപ്പൊ അത് അങ്ങനെ സംഭവിക്കാറുണ്ട്. ശബ്ദമാണല്ലോ, ശബ്ദത്തെയാണല്ലോ അയാൾ പോകുന്നത്. മനസ്സിലായോ? പിന്നെ അങ്ങനെ പോയി എന്ത് ചെയ്യുന്നു, ആ നാദം വിനയം പ്രാപിക്കുന്നിടത്ത് സമാധി എന്ന് പറയുന്നു. അത് അത് ശരിയാണ്, അത് യോഗത്തിന്റെ ഒരു മാർഗം തന്നെയാണ്. പക്ഷെ ഇത് നമ്മുടെ പതഞ്ജലി അതിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്നതാണ്, കുണ്ടലിനി യോഗത്തിനും മറ്റും പറയുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അത് ശരിയാണ്. പക്ഷേ നമ്മുടെ സാധനയും നമ്മുടെ സാധ്യവുമായിട്ട് ബന്ധപ്പെടാതെ എന്താണോ ശാന്തികർമ്മത്തിൽ വേതാളം പ്രത്യക്ഷപ്പെടുക എന്ന് പറയും. ശാന്തികർമ്മം എന്ന് പറയുന്നത് എന്താണ്? വീട്ടിൽ ശാന്തിക്ക് വേണ്ടി ഹോമം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് കേട്ട് പൂജാരിമാരും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഹോമം ഉണ്ടത്തിന് ആര് വരുന്നു? വേതാളം അങ്ങോട്ട് വന്നിട്ട് അവിടെ ഇരിക്കുന്ന സർവനെ അടിച്ച് ശരിയാക്കി അവിടെയുള്ള വിളക്ക് കാണിച്ച് നശിപ്പിച്ചിട്ട് അപ്രത്യക്ഷമാകുന്നു. അതുപോലെ സംഭവിക്കാൻ പാടില്ല, അത് വരാൻ പാടില്ല. ശാന്തികർമ്മത്തിൽ വേതാളം വരാൻ പാടില്ല. അപ്പോ ധ്യാനം എന്ന് പറയുന്നത് സമാധി തന്നെ അവസാനിക്കണം. അത് എങ്ങനെ ധ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഈശ്വരനെ ചൊല്ലിട്ട് എന്താണ് നമ്മുടെ ഇവരുണ്ടല്ലോ ഈ യോഗ മനസ്സിലെ നമ്മുടെ ഇവരുണ്ടല്ലോ ആരാണ് ഈ വേറൊരു കൂട്ടരുണ്ടല്ലോ, എന്താണ് അവരുടെ പേര് ഞാൻ പറഞ്ഞു? ബ്രഹ്മകുമാരീസ്. ബ്രഹ്മകുമാരീസ് അവര് പ്രകാശമായിട്ടൊക്കെ ധ്യാനിക്കുന്നു. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരുന്നു ഇങ്ങനെ നോക്കി കണ്ടിന് നോക്കിയിരുന്നൊക്കെ ധ്യാനിക്കുക. അപ്പോ ഇത്തരം കാര്യങ്ങളിലൊക്കെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിൽ ഇതിനെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന ബ്രെയിൻ സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന അനുഭവ വ്യത്യാസങ്ങളുമാണ് അത് എന്ന് മൊത്തം ഇതിനെ പറയാം. ഇത്തരമുള്ള കാര്യങ്ങളെല്ലാം പിന്നെ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഈ പറഞ്ഞില്ലേ ഇപ്പൊ കുണ്ടലിനി എന്ന് പറയുന്നു, കുണ്ടലിനി എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെന്നും അതിങ്ങനെ താഴെയുന്നു മൂലാധാരത്തിൽ നിന്ന് എന്താണ് എല്ലാ പടികളും കടന്ന് അങ്ങ് മേളിൽ ചെല്ലുമ്പോൾ അതിനടുത്തുണ്ടാകുന്ന അനുഭവങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ഈ കുണ്ടലിനി ശാസ്ത്രത്തിലൊക്കെ വർണ്ണിക്കുന്നത്. അതൊക്കെ ഒരാളിങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സബ്ജക്റ്റീവ് എക്സ്പീരിയൻസുകളാണ്. അതിന്റെ ന്യൂറോ സയൻസ് പറയണമെങ്കിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകില്ല എന്നാരും പറയുന്നില്ല. നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രകാശം കാണില്ലെന്നോ അല്ലെങ്കിൽ ധ്യാനിപ്പിക്കുമ്പോൾ ബോധം മറന്നു പോകത്തില്ലെന്നോ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നൊന്നും ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് സംഭവിക്കാം, പലതരത്തിലെ അനുഭവങ്ങളുണ്ടാകാം. പക്ഷെ അതെല്ലാം ന്യൂറോ സയൻസിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ബ്രെയിൻ വരുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നു, അവിടുത്തെ കെമിക്കലുകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നു. അത് ആ അനുഭവങ്ങൾ ആരും നിഷേധിക്കുന്നില്ല. അത് ചിലപ്പോ എന്താണ് വന്ന് വന്ന് അത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയിലേക്കൊക്കെ പോവാം. TLE നമുക്ക് ബോധം നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ഇരിക്കാം. പക്ഷെ അത് ഞാൻ പറയുന്ന ന്യൂറോ സയൻസിന്റെ രീതിയിലാണ്. അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ആധ്യാത്മിക ശാസ്ത്രത്തിനും കുണ്ടലിനി ശാസ്ത്രമാകട്ടെ, അദ്വൈതികൾ പറയുന്ന സമാധിയാകട്ടെ, പിന്നെ ഈ പറയുന്ന യോഗികളുടെ സമാധിയാകട്ടെ, ഹഠയോഗത്തിലാകട്ടെ, യുദ്ധയോഗമാകട്ടെ, എല്ലാ യോഗങ്ങളിലും യോഗം, മന്ത്രയോഗം, മറ്റേ യോഗം, മറിച്ച യോഗം, ഒത്തിരി യോഗങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു യോഗങ്ങളിലും എല്ലാ യോഗങ്ങളിലും എന്താണ് നമ്മുടെ ഉള്ളിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നതല്ലാതെ ഇവർക്ക് ആർക്കും തന്നെ ഇത്തരം അനുഭവം ഉണ്ടാകുന്നതിന് നമ്മുടെ തലയ്ക്കകത്ത് ഒരു ബ്രെയിൻ ഉണ്ട് എന്നുള്ള അറിവ് ഇവർക്ക് ആർക്കുണ്ടായിരുന്നു. ഇത് വലിയ ആധ്യാത്മിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ഇത് എവിടെയോ ഇങ്ങനെ സംഭവിക്കുന്നു, എന്തോ സംഭവിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇന്ന് എന്താണ് ഇപ്പോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരാള് എന്ന് വെച്ചോളൂ, ഇപ്പൊ ഞാൻ ധ്യാനിക്കാതിരിക്കുന്നു, എനിക്ക് ബോധം നഷ്ടപ്പെടുന്നു. അങ്ങനെ ബോധം നഷ്ടപ്പെടുന്നെങ്കിൽ വളരെ കൃത്യമായി നിങ്ങളുടെ ബ്രെയിനകത്ത് എന്താ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ തലയിൽ കുറെ ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്ത് ഒരു കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ EEG-യിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ബ്രെയിനിന്റെ ഇന്ന ഭാഗത്ത് ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ മുഴുവൻ ബ്രെയിൻ റിലേറ്റഡ് ആണെന്നുള്ളത് 100% തെളിയിക്കപ്പെട്ട കാര്യമാണെന്ന്. ഈ പറയുന്ന അനുഭവങ്ങളെ കുറിച്ചും ഈ ശാസ്ത്രങ്ങളൊന്നും എഴുതിയ ആൾക്കാർക്ക് ഈ ഇതും ബ്രെയിനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ. അതൊരു പോരായ്മ തന്നെയാണ്. അതുകൊണ്ട് ഈ സംഭവിക്കുന്നതൊക്കെ എന്താണ് ഒന്നാമത്തെ പടി, രണ്ടാമത്തെ പടി, മൂന്നാമത്തെ പടി, നാലാമത്തെ പടി അവിടെ നിന്നുമല്ല സംഭവിക്കുന്നത്. ആറാമത്തെ പടിയിലുമല്ല, ഏഴാമത്തെ പടിയിലുമല്ല, ഇത് ബ്രെയിൻ എന്ന് പറയുന്ന പടിയിലാണ് സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഈ അനുഭവങ്ങളെന്ന് പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. എന്തുകൊണ്ട്? സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒന്നും തന്നെ അസത്യമല്ല. ആർക്ക് അസത്യമല്ല? ഉറക്കം വരുന്ന മോഹം കഴിഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യണ്ട, ഉറക്കത്തോട് ഫൈറ്റ് ചെയ്യണ്ട. ആ അത് പകുതി കേട്ടു, ബ്രെയിൻ ഉറങ്ങിക്കഴിഞ്ഞു, ചെവി പകുതി കേട്ടോണ്ടിരിക്കും, നമുക്കറിയത്തില്ല. നമ്മൾ ആ വശം കൂടെ മനസ്സിലാക്കണം. അനുഭവം എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് ഈ ഒരു യോഗശാസ്ത്രവും പോരാ, ഒരു യോഗശാസ്ത്രവും അതിന് പോരാ എന്നുള്ളതാണ്. നമ്മുടെ എന്താണ് പിന്നെ ഇതുപോലെ ഞാനും ക്ലാസ് ചെയ്തെന്ന് ഉറങ്ങിയിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്കറിയാം എന്റെ ബുദ്ധിമുട്ട്. മനസ്സിൽ അതുണ്ടാക്കുന്ന ഒരു സ്ട്രഗിള്, ഉണർന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ബ്രെയിൻ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കത്തില്ല, ഉറങ്ങിപ്പോ. ബ്രെയിനിന്റെ ഒരു സവിശേഷത, നമ്മുടെ ശൂർനാട് കുഞ്ചമ്പിള്ള എന്നുള്ള പഴയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മകനൊരു ഡോക്ടർ രാജശേഖരൻ എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടു? എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെ ഉണ്ടായിരുന്നു? മോന്റെ കഥ എനിക്കറിയാം. കേറിയ മുട്ട അതായത് നമ്മുടെ കേരളത്തില് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ഈ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിൽ ഇവിടെ പഠിക്കുകയും പിന്നെ ഡൽഹിയിൽ പോയി പഠിക്കുകയും പിന്നെ അമേരിക്കയിൽ പോയി വളരെ വർഷം ഇതൊക്കെ പഠിക്കുകയും ചെയ്ത ഒരാളാണ്. പുള്ളി ഒരു വിശ്വാസിയാണ്, ആർഷ സംസ്കാരത്തോടൊക്കെ വളരെ പ്രതിബദ്ധതയുള്ള ആളാണ്. സംഗതിയൊക്കെയാണ് എങ്കിലും പുള്ളി പിന്നെ രാമകൃഷ്ണദേവന്റെ ഈ സമാധിയെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനം എഴുതി, ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തി. പക്ഷെ അത് അതിന് വേറൊരു പ്രൊഫസർ, അന്നത്തെ പ്രൊഫസർ രാജശേഖരൻ എന്നായിരുന്നു പറയുന്ന സായി ഡിവോട്ടിയും മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്ന ആള് ഇടപെട്ടിട്ട് അത് തടഞ്ഞ് അത് പ്രസിദ്ധീകരിക്കാനൊന്നും അനുവദിച്ചിരുന്നില്ല. അനുവദിച്ചാൽ അത് ഒരു കോളിലൊക്കെ സൃഷ്ടി. എന്താണ് പുള്ളി, പുള്ളി ഒരു വിശ്വാസിയാണ് കേട്ടോ എന്ന് വിചാരിച്ചൊരു മൂഢവിശ്വാസിയല്ല. കുട്ടിക്കാലത്തെ സംസ്കൃതമൊക്കെ പഠിച്ച ആളാണ്. ശൂരനാട് കുഞ്ഞമ്പിള്ള അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും ഉണ്ട്, ആള് ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ വയസ്സായി. കേരള ഗവൺമെന്റിന്റെ എന്താണ് സഭാ ടി വി എന്ന് പറഞ്ഞൊരു ടി വിയിൽ പുള്ളിയുടെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രഭാഷണങ്ങൾ കാണാം. ഇപ്പൊ 90 വയസ്സും കണ്ടായി, ഒരുപാട് പ്രായമായി. ഡോക്ടറായിരുന്നു, ഒരുപാട് പേരെ ചികിത്സിക്കും, ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡി സി ബുക്സിൽ അദ്ദേഹത്തിന്റെ ഏത് പുസ്തകം വായിക്കുന്നതും വിലപ്പെട്ട ഒരു അറിവാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടെന്നാണ്, മസ്തിഷ്കം കഥ പറയുന്നു. പിന്നെ ഞാൻ ഞാനെന്നോ മറ്റോ പറഞ്ഞൊരു പുസ്തകം ഞാൻ മുമ്പ് വായിച്ചതാണ്, ഞാനെന്നോ. എല്ലാം വിലപ്പെട്ട പുസ്തകങ്ങളാണ്, ഒരുപാട് അറിവ് ആ വിഷയത്തെ കുറിച്ച്. പക്ഷെ ഇപ്പൊ സംസാരിക്കുമ്പം കുറച്ചൊക്കെ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും. അപ്പോ ഈ അനുഭവങ്ങള് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതാണ്. അനുഭവമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എല്ലാം ബ്രെയിൻ ഉണ്ടായി കാണിക്കുന്ന, ബ്രെയിനിനെ കുറിച്ച് പഠിച്ചുണ്ട്. നമുക്ക് എന്തൊക്കെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാലും ശരി, ഞാൻ കണ്ണടച്ചപ്പോ കിളി പോയി എന്ന് പറഞ്ഞാൽ ഈ കിളി പോയത് ബ്രെയിനിൽ നിന്ന് പോയതാ, വേറെ ഒന്നും ഒരിടത്തൊന്നും ഒന്നും പോയിട്ടില്ല. ആ ഉറക്കം ഉറങ്ങി പോകുന്നോണ്ട് തന്നെ. അപ്പൊ ഇത് ബ്രെയിനുമായിട്ട് ഇത്രയേ ഉള്ളൂ. അത് അനുഭവം അല്ലെന്നോ അത് മോശം കാര്യമാണെന്നോ എന്നല്ല. പണ്ട് കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു കാര്യം ഇന്ന് കണ്ടെത്തിയപ്പോ നമ്മളത് അംഗീകരിക്കും. നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ്. ഇനി ഇത്തരം അനുഭവങ്ങള് ചിലർക്ക് സുഖമാണ്, ചിലർക്ക് ദുഃഖമാണ്. മനസ്സിലായോ? എനിക്കൊരു കക്ഷിയുണ്ടായിരുന്നു, എന്റെ ഒരു സഹായിയായി നിന്ന്. പുള്ളി ഗൾഫിലൊക്കെ മരിച്ചുപോയോട്ടു. പുള്ളി എന്നോട് ചോദിച്ചു, സ്വാമി പുസ്തകം ഒന്ന് ഉയർത്തി വെച്ച് പഠിപ്പിക്കുന്നു, സ്വാമിക്ക് എന്തറിയാം? ഞാൻ ചോദിച്ചാ, എന്താ ഈ ആനന്ദം എന്ന് പറയുന്നത്? ഈ തലയിൽ നിന്ന് ഇങ്ങനെ താഴോട്ടൊഴുകും, ശരീരം മുഴുവൻ അങ്ങ് വ്യാപിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ഒരു സുഖവും നമുക്ക് ആവശ്യമില്ല. എല്ലാ സുഖവും ഇയാളുടെ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം അടിക്കുകയും ചെയ്യും കേട്ടോ. ആനന്ദം ഇങ്ങനെ ഒഴുകി വരുമ്പോ ആനന്ദമൊക്കെ വേണം, പക്ഷെ ഇത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ആനന്ദം കിട്ടിയില്ലെങ്കിൽ മറ്റേ സാധനം തന്നെ വേണം. അപ്പൊ അത് ആളുടെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരിക്കലും അതിനെ ആക്ഷേപിച്ചിട്ടില്ല, പരിഹസിച്ചിട്ടില്ല. കാരണം അത് ആ വ്യക്തിയുടെ ബ്രെയിൻ ഉണ്ടായി കാണിക്കുന്ന ഒരിതാണ്. പുള്ളിക്ക് എങ്ങനെ ആനന്ദം ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. പുള്ളി ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല, മനസ്സിലായ? ഒരു ശാസ്ത്രവും പഠിച്ചിട്ട് ഇതിനെ കുറിച്ച് ഒരറിവില്ല. പക്ഷെ പുള്ളിക്ക് ആനന്ദമുണ്ട്. അത് കണ്ണടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സഹിക്കാൻ വയ്യാത്ത ആനന്ദം വരും. ഇതിനെ കുറിച്ച് ന്യൂറോ സയൻസ് വളരെ അല്ല, വെറുതെ ഇരിക്കുമ്പോ, വെറുതെ ഇരിക്കുമ്പോൾ പുള്ളിക്ക് എന്താണ് ബ്രഹ്മാനന്ദ രസം അനുഭവിക്കാൻ പറ്റും. അതി ഇതായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ പറ്റും. അമൃത് ഒഴുകുന്നു നീ പറയുന്ന അത് ഇങ്ങനെ. പിന്നെ പുള്ളി അവിടുന്ന് ഇവിടുന്ന് ഇതിനെ കുറിച്ച് അല്പസ്വല്പമൊക്കെ കേട്ട് പഠിച്ചിട്ട് എന്റെ അടുത്ത് വാദിക്കാൻ വരും. മനസ്സിലായി? ഞാൻ എല്ലാം സമ്മതിച്ചു കൊടുക്കും. കാരണം ഇദ്ദേഹത്തിന്റെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്, നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. പുള്ളിക്കുള്ള അനുഭവമാണ്, അത് എങ്ങനെ സംഭവിക്കുന്നു എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ രാജശേഖരനായിട്ട് ബുക്ക് വായിക്കണം. അവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ ഉണ്ടാ ഇരിപ്പുണ്ടോ? എന്നിട്ടെന്താ ഇവിടെ ആർക്കും ബോധമില്ലാത്തത്? അപസോണ്ടിങ്ങും നടത്തോണ്ട് പറഞ്ഞു. ഞാൻ മുമ്പ് വായിച്ചകം മറന്നുപോയി. വളരെ നല്ല, കാരണം പഠിച്ചിട്ട് എഴുതുന്നതാണ് ഒരു വിഷയത്തെ കുറിച്ച്. പഠിച്ചിട്ട് എഴുതുന്നതും അറിയാതെ പറയുന്നതും വാസ്തവത്തിൽ ഇത്തരം ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് വന്നു. അല്ലാതെ യോഗവും അദ്വൈതവും അദ്വൈതവും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ച് നമുക്ക് ഇതിനെ കുറിച്ച് ശരിയായൊരു കാഴ്ചപ്പാടുണ്ടാവത്തി. എം എൻ റോയിയുടെ പിന്നെ കുറിച്ച് അതിന് പൊളിറ്റിക്സ് കൂടെ വരും. അയാൾ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതില് കുറെ പൊളിറ്റിക്കലായിട്ടാണ് നോക്കുന്നത്. അത് കുറച്ച് പഴയതാണ്. ഇദ്ദേഹം ഈ അടുത്ത കാലത്തുള്ള ആളല്ലേ. അത് വേറെ, അത് ഇവിടത്തെ സാമുദായിക കാര്യങ്ങള്, സാമുദായിക കാര്യങ്ങൾ അത് ഇതുമായിട്ടൊന്നുമില്ല. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിൽ തന്നെ അത് ഏറ്റവും വലിയ ഗുണം എന്താണ്? ഇപ്പൊ നമ്മളിൽ തന്നെ എന്തെങ്കിലും, ഞാൻ പിന്നെ എവിടെയാണ് ഇവിടെ തപോവനം കേട്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഉത്തരകാശിയുടെ മേളില് ഗംഗോത്രിക്കും ഒരു പകരം മുഴുവൻ നടക്കണം മഞ്ഞിലൂടെ. ആ തപോവനത്തിന്റെ ഗുഹയിൽ പോയിരുന്നപ്പോഴത്തേക്ക് രാത്രി എന്നുവെച്ചാ ഒരുപാട് ശബ്ദങ്ങളും പാട്ടും ചിരിയും ബഹളവും. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ വേറെ രണ്ടു മൂന്ന് പേര് അടുത്ത് കിടന്ന് പോത്തുപോലെ ഉറങ്ങുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ നോക്കിയപ്പോ അവിടെ ഭയങ്കര എന്താ സംഗീത കച്ചേരി, എന്തൊക്കെയാ കേൾക്കുന്നത്. ഞാൻ ഇതൊരു വലിയ വലിയൊരു എക്സ്പീരിയൻസ് ആയിക്കരു എനിക്കുണ്ടായ. ഞാൻ പലരോടും പറയും ചെയ്തു. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് എന്താണ് ഇവരെ പോലെയുള്ള ആൾക്കാരായിരുന്നെങ്കിൽ ഇവിടെ ഒന്ന് എത്ര ക്ലാസ് എടുത്തണേന്ന് അറിയാമോ? ഭയങ്കര അനുഭവം. സംഗീത കച്ചേരി എനിക്ക് തോന്നുന്ന എന്താണ്, അവിടെ ഗന്ധർവന്മാര് ആണും പെണ്ണും സംസാരിക്കുന്ന നമുക്ക് കേൾക്കാം. എങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും, നമ്മൾ കേൾക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇനി വന്ന് ഇതുപോലുള്ള ബുക്കുകൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താണോ, ഇതൊന്നുമില്ല നമ്മുടെ ബ്രെയിനിലെ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഓക്സിജൻ ഇല്ല. ഓക്സിജൻ കുറയുമ്പോ സംഭവിക്കുന്ന സംഗതികളാണ്. ബ്രെയിനിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന സംഗതിയാണെന്ന്. പക്ഷെ കുറെ കാലം ഞാൻ ഇതിന്റെ കിക്കിലായിരുന്നു. അതൊന്നുമില്ല, അവിടെ ആ മണ്ടത്തര ഞാൻ കുളിക്കുന്നില്ല. അപ്പൊ കൊണ്ടുപോയ ആൾക്കാർ നിർബന്ധിച്ച് ഞാനും ബോധപ്പെടുത്തിയെല്ലാം കൂടെ ഇവിടെ പോയ എവിടെയാണ് അമർനാഥ് പോയി. അമർനാഥിൽ പോയി ബോധപ്പെടുത്ത ആവേശക്കാരനല്ലേ. അവിടത്തെ ഈ തണുത്ത വെള്ളം കൊണ്ട് ചാടി അങ്ങ് ഇറങ്ങി കുളിച്ചിട്ട് ഞാൻ നോക്കി വല്ല രാമകൃഷ്ണ പടത്തിരിക്കില്ല അതുപോലെ ഇങ്ങനെ പൊസിഷൻ. ഞാൻ എന്താ എന്താന്ന് ചോദിച്ചാൽ ഞാൻ അയക്കും മരവിച്ചു മൊത്ത ശരീരം. കുറച്ചു സമയം എനിക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ തട്ടി കഴിച്ചപ്പോഴത്തേക്ക് ഉടനെയൊക്കെ തിരിച്ചു ചത്തുപോയനെ. അവിടെ ഭയങ്കര താണ് ഐസല്ലേ, വെറും ഐസല്ലേ. ആരെങ്കിലും ആരെങ്കിലും കുളിക്കുവോ? ഞങ്ങളാരും കുളിച്ചില്ല, നമ്മളൊക്കെ തണുത്തു വലഞ്ഞു പോയി. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ശരിയാണ്, ഓരോരുത്തർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ അനുഭവങ്ങളും നമ്മുടെ ബ്രെയിനുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ള നമ്മൾ പഠിക്കണം. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഓക്സിജൻ കുറഞ്ഞുകൊണ്ടാണ്. ഇതുപോലെ മാനസരോവർ പോയി. മാനസരോവർ ചെന്ന് നമ്മള് അല്ല, മാനസരോവറല്ല കൈലാസം. കൈലാസത്തിന് കൈലാസം നോക്കി കഴിഞ്ഞാലേ ജീവിതത്തിൽ നമ്മൾ അതുപോലെ ഒരു കാഴ്ച വേറെ ഒരു സ്ഥലത്തും കാണത്തില്ല. എന്നുവെച്ചാ കളറുകൾ നമ്മൾക്ക് സാധാരണ മഴവില്ലിന്റെ കളറല്ലേ കണ്ടിട്ടുള്ളൂ, ഇത് അതിനും കൂടുതൽ കളർ അവിടെ കാണാം. ആ കാണുന്നത് അപ്പോ അത് ആൾക്കാർ എഴുതിയിട്ടില്ലേ സ്വർഗം എന്നൊക്കെ പറയുന്നത്, ഇവിടെ പോയി ഇവരത് എഴുതി വെക്കുന്നതാണ്. വല്ലാത്ത ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് അവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക്. എന്താ നമുക്ക് ഒരു വല്ലാത്തൊരു വിഭവം വരും, എന്താ സംഭവം, എന്താ ഇതേന്റെ പ്രശ്നം, ഓക്സിജൻ ബ്രെയിനിൽ ഓക്സിജൻ ഇല്ലാതായി. ഓക്സിജൻ ഇല്ലാതെന്നപ്പോ അതിന്റെ പ്രവർത്തനം കൊണ്ടാണ്, ഇത് കണ്ടിട്ടാണ് ഓരോരുത്തരും എഴുതുന്നത്, അവൾ പോയി അത് കണ്ട് ഇത് കണ്ട് എന്തൊക്കെ കണ്ടു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് വളരെ അത്ഭുതകരമായ കാഴ്ചയാണ്. അതുപോലെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുകൂടെ അറിയണമെങ്കിൽ, പക്ഷെ ഈ ഞാൻ ഈ കൈലാസി പോകുന്ന സമയത്ത് എനിക്ക് അറിയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ബ്രെയിനിന്റെ പ്രശ്നമാണ്. ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഇതൊക്കെ കാഴ്ച കണ്ടപ്പോഴും ഞാനത് ആസ്വദിച്ചെങ്കിലും എനിക്കറിയാമായിരുന്നു എന്റെ ബ്രെയിൻ ഓക്സിജൻ കുറയുകയാണ്, ഞാൻ തളരുകയാണ്. അങ്ങേറ്റം തളർന്ന അവശനായി തളരുക എന്ന് വെച്ചാൽ ഓക്സിജൻ ഇല്ലാത്തതിന്റെ തളർച്ചയാണ്. നമ്മുടെ ബോഡി അവിടത്തേക്ക് വേണ്ടി സൂട്ടാവുന്ന ബോഡിയല്ല, അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് പ്രശ്നമാണ്. അവരവിടെ ഓടി നടക്കും, യാതൊരു കൂസലും ഇല്ല ഓടി നടക്കും. വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകും. നമുക്കൊരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ പറ്റില്ലല്ലോ, പറ്റത്തില്ല. പിന്നെ ഒരുപാട് മുൻകരുതലുകളൊക്കെ എടുക്കി പിന്നെ ഒക്കെ ചെയ്തുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ലെന്നേ ഉള്ളൂ. അവര് അത് കൈലാസിൽ പോകുമ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ ബ്രെയിനുമായി റിലേറ്റഡ് ആയി സംഭവിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും. സമാധി അങ്ങനെയല്ലേ, സംശയമുണ്ടോ? സമാധി അങ്ങനെയല്ല, ഏത് സമാധിയായാലും ബ്രെയിനിനെ കുറിച്ച് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ബ്രെയിനും കൂടെ ചേർത്താ മതി, അതെന്തായാലും ചേർക്കേണ്ടി വരും. ബ്രെയിൻ റിലേറ്റഡ് ആണ്. പിന്നെ സമാധി വന്ന് ഇല്ലാത്തതാണ്, അത് അസംബന്ധമാണ്, അങ്ങനെയൊന്നും ഞാൻ പറയുന്നതല്ല. നമ്മൾ അതും ബ്രെയിനുമായിട്ടുള്ള, അതുകൊണ്ടാണ് ഇന്നിപ്പോ ഈ സമാധി ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നവരെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ബ്രെയിൻ അവർ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ കുറെ പ്രൊപ്പഗണ്ടയാണ്. പ്രൊപ്പഗണ്ടയാണ് കാണിച്ചാലും അല്ല, ഈ കാണിക്കുന്നു എന്ന് പറയുന്നില്ലേ, കാണിക്കുന്നു എന്ന് പറയുന്ന ഇതിലെ പ്രൊപ്പഗണ്ടയാണെന്നു പഴയ കാലത്ത്. അത് ഈ പ്രൊപ്പഗണ്ടയാണല്ലോ, ഇത് പ്രൊപ്പഗണ്ടയാണോ, മനസ്സിലായോ? ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയുന്നത് കാരണം വിദേശത്ത് പോയാൽ ഇവർക്ക് പണം കിട്ടും. പണം കിട്ടിക്കഴിഞ്ഞാൽ ആരെ വേണോ വിലക്കിയെടുക്കാം, എന്നുവെച്ചാൽ മീഡിയയെ വിലക്കിയെടുക്കാം, ഡോക്ടർമാരെ വിലക്കിയെടുക്കാം, മനസ്സിലായോ? എല്ലാവരും വിലക്കെടുത്തു കഴിഞ്ഞാൽ, പൈസ ഇറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൊപ്പഗണ്ട ഉണ്ടാകുമ്പോൾ കൂടുതൽ പണം കിട്ടും. അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഈ പറയുന്നതും പ്രൊപ്പഗണ്ടയ്ക്കുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? പുള്ളിയുടെ ജീവിതമൊന്നും ഈ പറയുന്ന രീതിക്കൊന്നുമല്ല പോകുന്നത്, പോയിട്ടുള്ളത് ആ രീതിക്ക് അനുസരിച്ചൊന്നുമല്ല പോയിട്ടുള്ളത്. പുള്ളിയുടെ യോഗ ക്ലാസ്സൊക്കെ ഉണ്ട് എവിടെ? യൂട്യൂബിൽ കടപ്പെട്ട്. ഈ നമ്മൾ ഒരു കാര്യമൊന്നുമില്ല അതിനാ. അങ്ങനെ ഈ പറയത്തക്ക തരത്തിലുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ യോഗ ഒക്കെ നമ്മള് യോഗ ഭാഷയും മറ്റും വെച്ച് നോക്കുമ്പോ ഇവരുടെ ഇന്റർപ്രിട്ടേഷനൊക്കെ വളരെ ലോ ലെവലാണ്. അതൊക്കെ ഈ വെസ്റ്റിൽ അവർക്ക് വളരെ ആൾക്കാർക്ക് ഭയങ്കര ആകർഷകമായിട്ട് അത് നമ്മുടെ ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ്. അത് പറയാന്ന് വെച്ചാല് പുള്ളി നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഈ സർപ്പങ്ങളെ പൂജിക്കുന്ന സർപ്പത്തെ പൂജിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ മണ്ണാർശാല, അവിടെ വന്നപ്പോ പുള്ളിക്ക് സ്പെഷ്യൽ സർപ്പങ്ങൾ മുമ്പ് വന്നെന്നും കണ്ടെന്നും അത് സംഭവിച്ചു അത്ഭുതങ്ങൾ സംഭവിച്ചു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എത്രയാണ് അവിടെ പോയിട്ടുണ്ട് അവിടെ സ്പെഷ്യൽ സർപ്പം. ഇത് മുഴുവൻ എന്താണ് ഈ നമ്മുടെ യമ്മിനെ പോലെ, യം എന്ന് പറഞ്ഞൊരുത്തുണ്ടല്ലോ മഹാകളൻ, ഇതുപോലെ ഒരാളൊരു പ്രസ ഇത് തുടങ്ങി വെച്ച ആരാണെന്നറിയാമോ? ഏത് യോഗി? ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി. അയാളാണ് ഈ കള്ളത്തരം എഴുതാൻ തുടങ്ങിയത്. അയാൾ എഴുതി വെച്ചപ്പോ ഇതിനെ അനുകരിച്ച് ഓരോരുത്തരും എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി എഴുതി എഴുതി ഇപ്പൊ നോക്ക് ഈ അത് തന്നെ ഒരാളെ അനുകരിച്ച് എഴുതി എഴുതി. ഇപ്പൊ വിവേകാനന്ദ സ്വാമി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് സ്വാമി ഇത് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്? സ്വാമി ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ യോഗസൂത്രം നിന്ന് സ്വാമി വ്യാഖ്യാനിച്ചു, അവിടെ എന്തെങ്കിലും എഴുതി വെച്ചോ? ഒന്നും എഴുതിയിട്ടില്ല. ശാസ്ത്രത്തിലുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ, പിന്നെ ചില സ്വപ്നം കണ്ട കാര്യം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ സ്വപ്നം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ സ്വാമി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതിയല്ല പ്രസിദ്ധനായത്. പക്ഷെ ഇവരെല്ലാം ഇങ്ങനെ ഇല്ലാത്ത കഥകൾ എഴുതി ആൾക്കാർ ഒരുപാട് ചെറുപ്പക്കാരെ വഴി എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരിക്കലും ഇവരുടെ ഇതിലൊന്നും ഇന്ന് ചാടിയിട്ടില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ ഇത് ലോജിക്കലല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറ്റിക്കാൻ വേണ്ടി പറയുന്നു. ആ വിശ്വസിക്കാൻ പറ്റാത്ത മനഃപൂർവ്വം എഴുതുന്നല്ലേ, ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ എഴുതാം അല്ലേ. ഷെർലക് ഹോംസിന്റെ കഥകൾ വായിച്ചിട്ടില്ലേ? അതെന്താ ഇമാജിനേഷൻ ഉണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റൂ? സാധാരണ ഒരാൾ എഴുതാൻ പറ്റൂ? ഷെർലക് ഹോംസിന്റെ കഥ എന്ന് വായിച്ചാൽ നമുക്ക് സത്യം തോന്നില്ലേ? പൂർണമായും സത്യമൊന്നും വായിച്ചിട്ടുണ്ടോ? ഷെർലക് ഹോംസ് വായിച്ചിട്ടില്ലേ? അവസർപ്പത് ജീവിതം വേസ്റ്റ് ആയിപ്പോയി വായിച്ചിട്ട്. നമ്മൾക്ക് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ വായിക്കുന്ന ഷെർലക് ഹോംസ് ഒന്നും വായിച്ചിട്ടില്ല. ഡ്രാക്കുള അതുപോലെ രാത്രി വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചെന്ന് വെച്ചാൽ രാത്രി ഇതുപോലെ ജനലിൽ കൂടെ മൂത്രം ഒഴിക്കുകയും ചെയ്തു പുറത്തിറങ്ങാൻ പേടിച്ച്. അത്ര ഭയങ്കര സാധനമാണ് അത്. സത്യം എന്ന് വിചാരിച്ചു, സത്യം എന്ന് വിചാരിച്ചു, ഇന്ന് സത്യം എന്ന് വിചാരിച്ച് ട്രാക്കുളയുടെ ആ കൊട്ടാരം ഉണ്ടല്ലോ, പഴയൊരു കൊട്ടാരമാണത്. ആ കൊട്ടാരത്തിൽ ഇന്നും ആൾക്കാർ ഇത് സത്യം എന്ന് പറഞ്ഞ അവിടെ പോകുന്നുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട്. വെറും ഒരു കഥയാണ്. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരും എഴുതുന്നത് സത്യമാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ, അതായത് ഈ ഇയാളുടെ ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ നോവലുകൾ, അയാൾ എഴുതിയിട്ട് എന്താണ് ആർദർ, ആ അയാൾ മരിച്ചുപോയി. ലണ്ടനില് ഇയാള് ഇവര് താമസിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്, സാങ്കല്പിക ഘട്ടമാണ്. അവിടെ ഒരു മുറി, ഇപ്പൊ അവിടെ ഒരു മുറി ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കത്തെഴുതാറുണ്ട് അവിടത്തേക്ക്. മനസ്സിലാവും, ഇതൊരു സാങ്കല്പിക ഡിക്റ്റേറ്റീവ് ആണ്. പക്ഷെ ഇന്നും അവിടെ ആൾക്കാർ കത്തെഴുതും ഒരു കേസുണ്ടാവുന്ന അന്വേഷിക്കണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അത്രയും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഇതെഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ സത്യമെന്ന് തോന്നണം. അതേപോലെ അതൊക്കെ കണ്ടിട്ടാണ് ഇവരൊക്കെ എഴുതിയത്. എഴുതിയുള്ള കള്ളങ്ങളെല്ലാം എഴുതിപ്പിടിപ്പിച്ച് ആൾക്കാരെല്ലാം അതിന്റെ പുറകെ നടത്തിച്ചു. അത് ആ ഒറ്റ ഡിറ്റക്റ്റീവ് നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എഴുത്തിന്റെ കല എന്താണെന്നുള്ളത്. മനസ്സിലായോ? അതിന് പുരാണ യാതൊരു കാര്യമില്ല. ശരി, സമയം പോയി.